എല്ലാവരുടെയും പോയാൽ അത് സത്യമാവും. ഒരു കാര്യം ബാധിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അസത്യം ഒന്ന് ബോധിക്കുക, മനസ്സിലാക്കുക. അസത്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അനുഭവത്തിന് എൻ്റെ വിഷയത്തിൽ അവിടെ ഒരു അനുഭവം വേണം, അനുഭവത്തിന് ഒരു വിഷയം വേണം. ഉദാഹരണം മരുഭൂമിയിലെ ജലം, കാനൽ ജലം, മരുമരീച്ച്. അപ്പം അവിടെ കാണുന്നത് അനുഭവിക്കുന്നത് ജലാനുഭവം. അന്ന് സത്യമല്ല അയാൾ തിരിച്ചറിയുന്നു. മരുഭൂമിയെക്കുറിച്ച് ശരിയായ അറിവുള്ളതാണ്, അയാൾക്ക് മനസ്സിലാവുന്നു ഈ അനുഭവം സത്യമല്ല. അവിടെ അങ്ങനെ വെള്ളമില്ല, വെറും മണലും വെളിച്ചഭൂമിയുണ്ട് എന്ന് തിരിച്ചറിയുന്നു. അപ്പൊ ബാധ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എപ്പോഴും ഒരു അനുഭവത്തെ തുടർന്ന് വരുന്ന മറ്റൊരറിവാണ് ബാധ. ആദ്യം ഒരു അറിവുണ്ടാകണം, തുടർന്ന് മറ്റൊരറിവുണ്ടാകും. ആദ്യം അറിവുണ്ടായി ഇതും ഒരു മരീചികയാണ്, ഒരു മരീചിക ഇത് ജലമാണ് എന്ന അനുഭവം ആദ്യം. അത് കഴിഞ്ഞാൽ മരുഭൂമിയിൽ യാത്ര ചെയ്ത് പരിചയമുള്ള ഒരാളാണെങ്കിൽ ആ കറിവുണ്ടാകുന്നു ഇത് ജലമല്ല, മറിച്ച് ഇതിനെ ഒരു മരീചിക എന്നോ പറയുന്നു, ഇത് അസത്യമാണ്. നയബോധമുണ്ടോ? സുഷുതിയെ സംബന്ധിച്ച് ബാധ സംഭവിക്കാത്തത് സുഷുതിയില് പ്രത്യേകിച്ച് അനുഭവമൊന്നുമില്ല. ഒരനുഭവം ഉണ്ടായാലേ ബാധ സംഭവിക്കും. സുഷുതികൾ സാധാരണ ജാഗ്രത സ്വപ്നം അതുപോലെ മാറി മാറി സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ അനുഭവം എന്ന് പറയുമെങ്കിലും അത് ഒരു അനുഭവം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അനുഭവമില്ലാത്ത ഒരവസ്ഥ അനുഭവം ഉണ്ടെങ്കിൽ സുഷുതികൾ. അതുകൊണ്ട് അതിന് ഈ പറയുന്ന ബാധ എന്ന് പറയുന്നു, അസത്യം എന്ന് ബോധിക്കൽ എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. സാങ്കേതികമായി അതങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയി ഇത്രേ പറയാൻ പറ്റും. അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ സുഖദുഃഖ അനുഭവങ്ങളും ഇല്ല. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ് അസംപ്രജ്ഞാന സമാധിയിലും സുഖദുഃഖ അനുഭവങ്ങൾ ഇല്ല. ഉടനെ കിടക്കുക, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണും, ഇതെല്ലാം സുഖദുഃഖ അനുഭവങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിലും ഇവിടെ പറയുന്നത് ഇവ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ സത്യമല്ല എന്ന് പറയാൻ എന്താണ് കാരണം? ചിതാത്മാ, ചിതാത്മാവ് അത് വാസ്തവത്തിലില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ അനുഭവം ഉണ്ടെങ്കിലും അറിവിൽ അതില്ല. അതിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട്, അറിവ് അല്ലെങ്കിൽ അനുഭവം രണ്ടും ഒന്ന്, രണ്ടിനെ രണ്ടായി കാണുക. അറിവ് തന്നെ അനുഭവം, സുഖവും കൂടെയൊക്കെ അനുഭവം നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ അറിവുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? നമുക്കെങ്ങനെ ഉണ്ട്? അറിവിൽ അത് നിലനിൽക്കില്ല. അറിവെന്ന് പറയുന്നത് പരമാർത്ഥമാണ്. പരമാർത്ഥത്തിൽ മറ്റൊന്നുമില്ല, പരമാർത്ഥം മാത്രമേ ഉള്ളൂ. അതാണ് അവസാനം എന്ന് പറഞ്ഞ തത്വതഃ ന കിഞ്ചന അസ്തി. തത്വത്തിൽ പരമാർത്ഥത്തിൽ ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല, അറിവല്ലാതെ വരുന്നു. പരമാർത്ഥത്തിലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനുഭവിക്കുന്ന ഒന്നും പരമാർത്ഥമാണ്. എന്നാ ഈ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവം ഉണ്ടോ? അപ്പൊ പിന്നെ ഈ അനുഭവത്തിന് എന്ത് പറയും? എങ്ങനെ വിശദീകരിക്കും? പരമാർത്ഥം അല്ലാത്തവരത്. അതുകൊണ്ടാണ് അതിന് മായ എന്ന് പറയും. സസ്യമായയ എന്നോട് പറഞ്ഞത്. മായാമയമായ ഒരു അനുഭവം. ഇതാണ് അദ്വൈതികൾ ഇതിനെ വിശദീകരിക്കുന്നത്. ഇങ്ങനെ അദ്വൈതികൾ എന്നപ്പോൾ ഓർത്തോ എല്ലാ വിശദീകരണങ്ങളും പറയുന്നവരാണോ? അദ്വൈതികൾ പറയുന്ന നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. ഇത് അദ്വൈതികൾക്ക് മാത്രം സമ്മതമായ കാര്യങ്ങളാണ്. എല്ലാ ദർശനങ്ങളിലും ഇങ്ങനെയല്ല പറയും. അദ്വൈതികൾ പറയുകയാണ്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അറിവിൽ ഇതൊന്നും പരമാർത്ഥത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇത് പരമാർത്ഥത്തിലില്ല. എന്നാൽ ഇതെല്ലാം ഓരോ വ്യക്തികളുടെയും അനുഭവത്തിലുണ്ട്. അനുഭവത്തിലുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതൊക്കെ പരമാർത്ഥമാണെന്ന് അനുഭവിക്കും. അങ്ങനെയാണല്ലോ നമുക്കൊരു സുഖം വരുന്നു. സുഖം നമ്മൾ അനുഭവിക്കുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് സുഖം വരും. ആ സുഖാനുഭവത്തെ നമ്മൾ അനുഭവിക്കുന്നത് സത്യമായിട്ട് തന്നെ. അനുഭവ സമയത്ത് സത്യം തന്നെ. അതുപോലെ തന്നെയാണ് നമ്മൾ എന്നത് ദുഃഖത്തെ അനുഭവിക്കുന്നത്. ദുഃഖത്തെ അനുഭവിക്കുമ്പോൾ നമ്മൾ സത്യമായിട്ട് അനുഭവിക്കും. ദുഃഖത്തെ സത്യമായി നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നത്? ദുഃഖത്തെ ഒഴിവാക്കാൻ. ഇനി ആരായാലും ശരി, അദ്വൈതിയായാലും ദ്വൈതിയായാലും ഇതൊന്നും അറിയാത്തവനായാലും, ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ അവരെന്താ ശ്രമിക്കുന്നത്? ദുഃഖത്തോടൊക്കെ തന്നെയാ ശ്രമിക്കുന്നത്. അതിന്റെ പരിഹാരങ്ങളെ കുറിച്ചാ ചിന്തിക്കും. ആരായാലും ജ്ഞാനി എന്ന് പറഞ്ഞാലും അജ്ഞാനി എന്ന് പറഞ്ഞാലും, ഭക്തൻ എന്ന് പറഞ്ഞാലും യോഗി എന്ന് പറഞ്ഞാലും, ദുഃഖം അനുഭവിച്ചവർ ആദ്യം ശ്രമിക്കുന്ന എന്തുകൊണ്ട്? എന്തിനു വേണ്ടി? അതിനൊന്ന് ഒഴിവാക്കണം, അതിനു വേണ്ടിയിട്ടാണ്. സുഖത്തെ അനുഭവിച്ചാലോ? സുഖത്തെ അനുഭവിക്കുമ്പോ സുഖം ദുഃഖത്തെ ഉണ്ടാക്കുമെന്നൊക്കെ തോന്നിയാ, അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? സുഖത്തൊഴിവകാശം അതിനത് ദുഃഖ കാരണമാണെന്ന് ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആ സുഖം തന്നെ വീണ്ടും ആഗ്രഹിക്കും. ഇത് രണ്ടും നമ്മൾ അനുഭവിക്കുമ്പോൾ സത്യമായിട്ട് അനുഭവിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പരമാർത്ഥത്തിൽ ഇതൊന്നും ഇല്ല എന്ന്. സുഖമില്ല, ദുഃഖമില്ല. ഈ പരമാർത്ഥത്തിലില്ല എന്ന് നമ്മളിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു, ഉണർന്നിരുന്ന് പറയുന്നു. പരമാർത്ഥത്തിൽ ഇത് പറയുമ്പോഴും നമ്മുടെ അനുഭവങ്ങളെല്ലാം യഥാർത്ഥമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ഞാനിപ്പോ സുഖം അനുഭവിക്കുന്നു, യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്നു. ഞാൻ സുഖം അനുഭവിക്കുന്നത് ഒരു ഭ്രാന്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ? എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അങ്ങനെ എനിക്ക് ബോധിക്കാൻ പറ്റുന്നില്ല. അനുഭവിക്കുമ്പോൾ ഞാൻ സത്യമായിട്ട് അനുഭവിക്കുന്നു, യഥാർത്ഥ സുഖമായിട്ട് അനുഭവിക്കുന്നു. അപ്പൊ അനുഭവിക്കുമ്പോ ഇതിങ്ങനെ നമുക്ക് യഥാർത്ഥമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ അദ്വൈതികൾ വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത്. വ്യാവഹാരിക സത്യം എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് സത്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. പിന്നെ നമ്മളത് പഠിച്ചു വച്ചിരിക്കുകയാണ്. എന്താണ് ഇതൊന്നും സത്യമല്ല, പരമാർത്ഥത്തിൽ ഇതൊന്നുമില്ല. ഇങ്ങനെ ഒരു നമ്മൾ പഠിച്ച ഒരു അറിവുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു എന്നാലും ഇത് സത്യമല്ല, ഞാൻ ദുഃഖത്തെ അനുഭവിക്കുന്നു ഇതൊന്നും സത്യമല്ല. ഈ പറയുന്നതൊക്കെ എന്താണ്? നമ്മൾ പഠിച്ച അറിവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയ അറിവ്. നമ്മുടെ അനുഭവം എന്താണ്? യഥാർത്ഥമായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. അനുഭവത്തിൽ ഇതൊക്കെ യഥാർത്ഥം തന്നെ. സമുദ്രത്തിൽ തിരകളെ കാണുന്നു, നമ്മുടെ അനുഭവത്തിൽ എന്താണത്? തിരയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ എന്താ കാണുന്നെന്ന് വെച്ചാൽ എന്ത് പറയും? തിരയാണ്, തിരയിൽ കാണുന്നു. തിര ഉയർന്നു വരികയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന തിരയാണ്. പക്ഷെ ചിന്തിച്ചിട്ട് പറയും അത് ജലമാണ്. ഞാൻ തിരയായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ജലമാണ്, വേറെ വേറിട്ട് തിരയെന്ന് പറയുന്ന ഒരു സാധനമൊന്നും അവിടെ ഇല്ല. പക്ഷെ അനുഭവിക്കുന്ന എന്തിനാ? തിരയിൽ തന്നെ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ തിര എന്ന് പേരിട്ട് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ തിര കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദസോതക അനുഭവങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നത് യഥാർത്ഥമായിട്ടാണ്. മിഥ്യയായ അനുഭവം, അങ്ങനെ ഒരു അനുഭവമില്ല. മിഥ്യയായ ഒരു അനുഭവം അങ്ങനെ ആർക്കും ഒന്നിനെയും മിഥ്യയായി അനുഭവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അനുഭവം തുടങ്ങുമ്പോൾ എപ്പോഴത് യഥാർത്ഥമായ. പിന്നെ എന്താണ് നമ്മൾ മിഥ്യ എന്ന് പറയുന്ന പിന്നെ എന്തോന്നു? നമ്മൾ ചിന്തിച്ച് ബോധ്യപ്പെടുന്ന കാര്യം ചിന്തിച്ച് നമ്മുടെ ബുദ്ധിയിൽ ഉറപ്പിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സത്യമല്ല. അതാണ് തത്വത എന്ന് പറഞ്ഞു. അതൊരു പരമാർത്ഥമായ ഒരു, അതിന്റെ പരമാർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. മൺപാത്രം എന്ന് പറയുന്നത് മണ്ണ് തന്നെ എന്ന് പറയുന്ന അതിന്റെ ഒരു പരമാർത്ഥം നമ്മൾ ചിന്തിച്ച് ബോധ്യപ്പെട്ട ഒരു തത്വമാണ്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എന്താണ്? എന്താണ്? പാത്രം. കാരണം പാത്രം കൊണ്ടേ നമുക്ക് പാകം ചെയ്യാൻ പറ്റും, മണ്ണ് വെച്ച് പാകം ചെയ്യാൻ പറ്റും. പാത്രത്തിലെ വെള്ളം കോരാൻ പറ്റും, മണ്ണ് കൊണ്ട് വെള്ളം കോരാൻ പറ്റും. നമ്മുടെ ദാഹം ശമിപ്പിക്കണമെങ്കിൽ ആ പാത്രം വേണം, മണ്ണ് പോലെ. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന എങ്ങനെ? പറയുന്നതും കാണുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എന്തുപയോഗിച്ചിട്ടാണ്? പാത്രം ഉപയോഗിച്ചിട്ടാണ്. പാത്രം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മണ്ണ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് അനുഭവം. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? യുക്തികളനുസരിച്ച് ചിന്തിക്കുന്നു. യുക്തി പ്രത്യേകം മനസ്സിലാക്കും. യുക്തി അനുസരിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ പറയുന്നത് മണ്ണ് മാത്രമാണ്. അത് യുക്തിയിലൂടെ എത്തിച്ചേർന്ന ഒരു നിശ്ചയമാണ്. അപ്പൊ പാത്രം എന്നുള്ളത് അനുഭവം യുക്തിയിലൂടെ നമ്മൾ എത്തിച്ചേരുന്നതാണ് എന്ത്? മണ്ണെന്നുള്ള നിശ്ചയം, മണ്ണ് തന്നെ. അനുഭവം, നിശ്ചയം, ബോധ്യം, അവിടെ വിശ്വാസത്തിന് സ്ഥാനമൊന്നുമില്ല. അവിടെ നമുക്കൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുമ്പിൽ പാത്രം ഇരിക്കുമ്പോൾ പാത്രമാണെന്ന് വിശ്വസിക്കേണ്ട കാര്യം ഇല്ല. എന്തുകൊണ്ട്? അത് അനുഭവമുണ്ട്, പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അനുഭവം ഉള്ളിടത്ത് വിശ്വാസത്തിന്റെ കാര്യമില്ല. പിന്നെ യുക്തി വിചാരം ചെയ്ത് ബോധ്യപ്പെട്ട് ഇത് മണ്ണ് തന്നെ, അവിടെയും വിശ്വസിക്കേണ്ട കാര്യമില്ല. നമുക്കതും ബോധ്യപ്പെട്ടതാണ്, അതും അറിവാണ്. നമ്മുടെ തത്വത എന്ന് പറഞ്ഞിരിക്കുന്നത് പരമാർത്ഥത്തിൽ അറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് അനുഭവിക്കുന്നത്? അത് നമ്മുടെ അനുഭവം തന്നെയാണ്. അതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബോധ്യപ്പെടുന്നതാണ്, വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്ന, ചിന്തിച്ച് നിശ്ചയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പറയുന്നത് ഒരു ചിന്താശാസ്ത്രമാണ്. ചിന്തിച്ച് കാര്യങ്ങളെ ധരിക്കുക. അത് അനുഭവമായിട്ട് ഒത്തുപോകണമെന്നില്ല, ചിലപ്പോൾ അനുഭവത്തിന് വിരുദ്ധമായിരിക്കും, ചിലപ്പോൾ അനുഭവമായിട്ട് കുറച്ച് സാമ്യത കാണും. ചിതാത്മ അറിവ് അതിൽ പരമാർത്ഥത്തിൽ സുഖതത്വങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് പിന്നെ പറയും നാം അറിവാകുന്നു എന്നൊക്കെ പറയുന്നത് ഈ പരമാർത്ഥത്തെ ചിന്തിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം. അങ്ങനെ സുഖദുഃഖങ്ങൾ ഒന്നുമില്ലാതെ അറിവ് മാത്രമായി നിൽക്കുമോ എന്ന് ചോദിച്ചാണ് അതിന് ഉദാഹരണം പറയുന്നതാണ് സുഷുപ്തിയും സമാധിയും. അവിടെ കേവലമായ അറിവ് മാത്രമാണ്, അവിടെ സുഖദുഃഖങ്ങളൊന്നും ഇല്ല. അതേ നമുക്ക് സുഷുപ്തിയെ ഉദാഹരണമായിട്ട് പറയുന്നത് എല്ലാവർക്കും അനുഭവമുള്ള ഒരു സ്ഥലം, സുഖദുഃഖമൊന്നും അനുഭവിക്കുന്നില്ല. സമാധി എന്ന് പറയുന്നത് മറ്റൊരു ശാസ്ത്രത്തിന്റെ ബലത്തിൽ പറയുന്ന യോഗശാസ്ത്രം, യോഗശാസ്ത്രത്തിൽ പറയുന്ന അനുസരിച്ച് സമാധിയെ ചൂണ്ടിക്കാണിക്കുന്നു. സുഖമില്ല, ദുഃഖമില്ല. സാധാരണഗതിയിൽ രണ്ട് സ്ഥലങ്ങളെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ എവിടെയിരുന്നു? ജാഗ്രത. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ എല്ലാ അഭ്യാസങ്ങളും വിചാരങ്ങളും തത്വചിന്തയും എല്ലാം നമ്മൾ ചെയ്യുന്നത് ജാഗ്രതയിലിരുന്നുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. അപ്പൊ ജാഗ്രതയിലിരുന്നുകൊണ്ട് ഒരാൾക്ക് ഇത്രേ സാധിക്കും, അതും പ്രത്യേകം മനസ്സിലാണ്. ജാഗ്രത ഇരുന്നുകൊണ്ട് ഇങ്ങനെ തത്വം ചിന്തിച്ച് ബോധ്യപ്പെടാം, അവിടെ യുക്തി വിചാരം ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അതിനപ്പുറം ഈ ജാഗ്രതത്തിനൊന്നും സാധിക്കില്ല. ജാഗ്രതത്തിലെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും ഒരുപോലെ തന്നെ. കാരണം നമ്മളെല്ലാവരും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെയാണ് ഈ ലോകത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും അനുഭവം ഒരുപോലെ തന്നെയാണ്. മനുഷ്യരുടെ എല്ലാം മൃഗങ്ങൾക്കെല്ലാം അനുഭവത്തിന് വ്യത്യാസമുണ്ട്, അവരുടെ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എല്ലാ മനുഷ്യരുടെയും അനുഭവം ഒരുപോലെ തന്നെ ഈ ജാഗ്രതത്തിലെ അനുഭവം. അവിടെ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ അറിവുള്ളവനെന്നോ അറിവില്ലാത്തവനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. പിന്നെ ചിന്തയുടെ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. അറിവുള്ളവൻ ചിന്തിച്ച് മനസ്സിലാക്കുന്ന കാര്യം വേറെ, അറിയില്ലാത്തവൻ ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല. രണ്ടുപേരുടെയും ബോധ്യപ്പെടലുകൾ വേറെയാണ്, അറിവുള്ളവനെയും അറിവില്ലാത്തവന്റെയും. പിന്നെ സുഷുപ്തി സമാധി അത് ജാഗ്രതയിലുള്ളതല്ല. സുഷുപ്തിയെ കുറിച്ച് എല്ലാവർക്കും ചർച്ച ചെയ്യാം, സമാധിയെ കുറിച്ച് അങ്ങനെ ഒരു അവസ്ഥ എത്തിയവർക്ക് ചർച്ച ചെയ്യാം, അല്ലാത്തവർക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്നതൊക്കെ എവിടേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? ആർക്ക് എവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്? ജാഗ്രതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഇത് സുഷുപ്തിയിൽ മനസ്സിലാക്കാനുള്ള കാര്യമില്ല, സമാധിയും മനസ്സിലാക്കാനുള്ള കാര്യമില്ല, സ്വപ്നത്തെയും മനസ്സിലാക്കാനുള്ള കാര്യമില്ല. ജാഗ്രതത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കും. അതെങ്ങനെയുള്ള ഒരാൾ മനസ്സിലാക്കണം? നോർമലായി ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾ ചിന്തിച്ച് മനസ്സിലാക്കണം. ഒരാൾക്ക് നോർമലായി ചിന്തിക്കാൻ കഴിയും, അങ്ങനെയുള്ള ഒരാൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ചിന്തിച്ച് ബോധ്യപ്പെടേണ്ട കാര്യമാണ് പറയുന്നത്. ഈ സുഖദുഃഖ അനുഭവങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിലും അറിവില്ല. വരുമ്പോ കേൾക്കുന്നവനോട് പറയണേ നീ അറിവാണ്, നിന്നിൽ ഇതൊന്നും പരമാർത്ഥത്തിൽ ഇല്ല. അല്ലെങ്കിൽ പിന്നെ എന്താ അനുഭവപ്പെടുന്നു? അതിന് ഉത്തരം പറഞ്ഞു. എന്താണോ എന്താണ് ഉത്തരം പറഞ്ഞു? മായ മായ നിങ്ങളൊരു പ്രത്യേക ഒരു ശക്തിയുണ്ട്, മായാശക്തി. ആ മായ ശക്തി കൊണ്ട് ഇതൊക്കെ അനുഭവപ്പെടുന്നു. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചിന്തിച്ച് ബോധ്യപ്പെടേണ്ടത്. ഇവിടെ ഈ ജാഗ്രത തന്നെ ബോധ്യപ്പെടേണ്ടത്, ഉണർന്നിരിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും. പിന്നെ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സുഷുപ്തിയിലും സമാധിയിലുമാണ്. ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിയും. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന നമ്മൾ ഈ ജാഗ്രതത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ അനാത്മാക്കൾ സ്വതത്വങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇവിടെ രണ്ട് പദാർത്ഥങ്ങളാണ്, ഒന്ന് ചിതാത്മാ മറ്റൊന്ന് അനാത്മാ. അനാത്മാക്കളാണ് ഇവിടെ പറഞ്ഞത്. അംഗാനി ഏതാനി ഏതാനി അംഗാനി എന്നു പറഞ്ഞ ഈ അംഗങ്ങളെല്ലാം ഇതാണ് അനാത്മാ. ഇന്ദ്രിയാണി, മനോ, ബുദ്ധി, പഞ്ചപ്രാണാദി ഇതാണ് അംഗങ്ങൾ. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചപ്രാണ ഇതെല്ലാം ഇവിടെ അനാത്മാവെന്ന് പറഞ്ഞു. അപ്പൊ ഈ അനാത്മാവും തത്വത്തിലില്ല, ഇതിനെ ആശ്രയിച്ചുണ്ടാകുന്ന സ്വതത്വങ്ങളും തത്വത്തിലില്ല, പരമാർത്ഥത്തിലില്ല എന്ന് ബോധ്യപ്പെടുക. എന്നുവെച്ചാൽ ഇതൊന്നും അറിവില്ല എന്നുള്ളതാണ്. അറിവില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് വരുന്നത്. അനുഭവത്തിൽ രണ്ടും കൂടി കഴിഞ്ഞു പോകുന്നത് എന്നും അനുഭവത്തിലേ പാടില്ല എന്നൊന്നും വാശി പിടിക്കരുത്. അനുഭവത്തിലൊക്കെ എപ്പോഴും അനുഭവം എത്ര കാലം ഉണ്ടാവും അത്രയും കാലം ഇതൊക്കെ ഉണ്ടാവും. സ്വതത്വങ്ങൾ ഇതാണ് ഇതിന് പ്രധാനമായും മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സ്, ശരീരം, ലോകമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ആഗ്രഹിക്കുന്നത് സ്വതത്വം നമുക്ക് ഒഴിവാക്കും. എന്ത് ചെയ്യും? എന്താ ചെയ്യുന്ന? സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ കഴിയും. ഇവിടെ തന്നെ ഇപ്പൊ സുഹൃത്തുക്കളെ ഒഴിവാക്കും. അങ്ങനെ തന്നില്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കാതിരിക്കാൻ പറ്റും. ഇല്ലാന്ന് ബോധിച്ചു ബാധിക്കില്ല എന്ന് ബോധിച്ചാ ബാധിക്കാതിരിക്കും. നമ്മൾ ബാധിക്കില്ല, ഇത് നല്ല പല്ലുവേദന വരികയാണ്. പല്ലുവേദന എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ പല്ലുവേദനയ്ക്കായിരിക്കും. അങ്ങനെ വല്ല വിദ്യ ഉണ്ട്? വേദന ഇല്ലായിരിക്കും മരുന്ന് കഴിക്കും. വേദന നോക്ക ഇല്ലാതാകണമെങ്കിൽ, ആ ദുഃഖം ഇല്ലാതാകണമെങ്കിൽ മരുന്ന് കഴിച്ച് മാറ്റണം. അല്ലാതെ എങ്ങനെ മാറ്റും? അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ഉറക്കത്തിൽ പോയോ സമാധി പോയോ ഒക്കെ മാറ്റണം. ഇപ്പൊ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. ഇപ്പോൾ ഉള്ള വഴികളെല്ലാം ഭൗതികമായ ഉപായങ്ങളാണ്. സുഖദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റണം എന്നുള്ള ഭൗതികമായ ഉപായങ്ങൾ ഒന്ന് ഇതാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നെന്താണോ മനുഷ്യന്റെ വിവേകപൂർവകമായ പ്രവൃത്തികൾ കൊണ്ട് സുഹൃത്തുക്കളെ കുറെ ഒഴിവാക്കാൻ പറ്റും. വിവേകം കൊണ്ടുള്ള പ്രവൃത്തി അവൻ വിവേചിച്ചറിയണം. ആ ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് ദുഃഖത്തിന് കാരണമാകുന്നു. ഒരാൾക്ക് പരാജയം ദുഃഖത്തെ ഉണ്ടാകുന്നു. അപ്പൊ പരാജയത്തിലേക്ക് പോകുന്ന പ്രവൃത്തി ചെയ്യരുത്. അപ്പം പരാജയം കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തെ ഒഴിവാക്കാം. അതാണ് വിവേകം. അപ്പൊ ദുഃഖത്തെ കടന്നു വരാൻ അനുവദിക്കാത്ത രീതിയിൽ അപ്പോ ആ വിവേകപൂർവകമായിട്ടുള്ള ദുഃഖത്തെ ഒഴിവാക്കാനുള്ള ശ്രമത്തിനാണ് ആത്മീയമായ ഉപായങ്ങളെന്ന് പറയുന്നത്. ആത്മീയമായ ഉപായങ്ങൾ അവിടെ വരുന്നു എന്ന് വിചാരിച്ചത് പൂർണമായും ദുഃഖത്തെ അതുകൊണ്ടൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. ആ ദുഃഖത്തെ നിയന്ത്രിക്കാൻ പറ്റും, അത്രേ പറ്റും. ഭൗതികമായ ഉപായങ്ങൾ കൊണ്ടും ആത്മീയമായ ഉപായങ്ങൾ കൊണ്ടും ദുഃഖത്തെ നിയന്ത്രിക്കാൻ പറ്റും. അതെന്താണ്? അതുകൊണ്ടാണ് പഴയ കാലത്ത് പറഞ്ഞത് മനസ്സിന്റെ നിഗ്രഹം, ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ നിയന്ത്രണം. ഇപ്പൊ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ കുറച്ച് നിയന്ത്രണം കൊണ്ട് ആ നിയന്ത്രണം ഇല്ലായ്മ കൊണ്ട് വരുന്ന ദുഃഖങ്ങളെ ഒഴിവാക്കും. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കാതിരുന്നാൽ വരുന്ന കുറെ ദുഃഖങ്ങളും അത് ഒഴിവാക്കാം. അങ്ങനെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കും. എന്നാൽ ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് തന്നെ ദുഃഖത്തിന് കാരണമായി തീരും. അത്തരം ദുഃഖത്തെ സഹിച്ചേ പറ്റും. എല്ലാ നിയന്ത്രണങ്ങളും എന്ത് വരുന്നു ഒരു തരത്തിലെങ്കിൽ വേറൊരു തരത്തിൽ അതൊക്കെ ദുഃഖത്തിന് കാരണമായി തീരും. അതിൽ നിന്നും ദുഃഖം ഉണ്ടാവും, നിയന്ത്രണങ്ങളിൽ നിന്നും ദുഃഖം ഉണ്ടാവും മനുഷ്യൻ. പക്ഷെ നിയന്ത്രണം ഇല്ലാതെ വരുന്ന ദുഃഖത്തെക്കാളും ഈ ദുഃഖം മൃദുവായിരുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അതാണ് അതിന്റെ വ്യത്യാസം. ഒരാൾക്ക് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് കാരകസ്ഥയും വേണ്ട, അപ്പോൾ അതിലുണ്ടാകുന്ന ഒരുപാട് ദുഃഖങ്ങൾ അയാൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഗൃഹസ്ഥ ജീവിതത്തിൽ വരെ നിൽക്കും ഒരുപാട് ദുഃഖം. എന്നിട്ട് അയാൾ സന്യാസ ജീവിതത്തിലേക്ക് വന്നു. സന്യാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ വരാം. അവിടെ എങ്ങനെയാണ് ആ സന്യാസ ജീവിതം നയിക്കുന്നത് അതനുസരിച്ച് ഒരുപാട് ദുഃഖങ്ങൾ അവിടെയും വരും. അപ്പൊ അവിടെയും അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ദുഃഖ നിമിത്തങ്ങളെല്ലാം ഒഴിവാക്കേണ്ടി വരും. അവന് അത് ആണ് പറയുന്നത് ആധ്യാത്മികമായ ഉപായങ്ങളെന്ന് പറയുന്നത്, ദുഃഖം നിവർത്തിക്കാനുള്ള ഉപായങ്ങളെന്ന് പറയുന്നത് ദുഃഖ നിമിത്തങ്ങളെ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി ഭൗതികമായ ഇതെല്ലാം ഒഴിവാക്കി ആധ്യാത്മികമായി വന്നു. അവിടെയും എന്ത് ചെയ്യുന്നു? അയാള് വളരെ ഡിസിപ്ലിനായിട്ട് ദുഃഖമൊന്നും വരരുത് എന്ന് പറഞ്ഞു പോകുമ്പോഴും രോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെയും വെക്കുന്നില്ല. രോഗപീഠം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വീണ്ടും വരുന്നു, ദുഃഖത്തെ ഉണ്ടാക്കും. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ്, ദുഃഖം എന്നെ ബാധിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ദുഃഖഭാരത്തെ ലഘൂകരിക്കാൻ പറ്റും. അതുകൊണ്ട് ദുഃഖം ഒഴിവായി പോകത്തില്ല. അങ്ങനെ ചിന്തിക്കാത്ത ഒരുവനെ അപേക്ഷിച്ച് ചിന്തിക്കുന്നവന് കുറച്ച് ദുഃഖത്തെ നേരിടാനുള്ള സഹനശക്തി കൂടും. ഈ ദുഃഖത്തെ പലരും പല രീതിയിലാണ്. ചിലർക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നേരിടാനുള്ള സഹനശക്തി ഇല്ലാതെ വരും, നേരിടുന്നതിനുള്ള സഹനശക്തി ശേഷി അതില്ലാതെ വന്നു കഴിഞ്ഞാൽ അവര് അതുകൊണ്ട് തകർന്നു. അത് വലിയ ദുഃഖം വേണ്ട, ചെറിയ ദുഃഖം മതി. ദുഃഖ നിമിത്തങ്ങളെ കാണും, ഇന്നതുകൊണ്ട് എനിക്ക് വലിയ കഷ്ടപ്പാടാണെന്ന് ചിന്തിച്ചാൽ അത് വ്യക്തിയുടെ സഹനശക്തി അനുസരിച്ചാണ്. ചില വ്യക്തികൾക്ക് വലിയ ദുഃഖത്തെയും നേരിടാൻ പറ്റും, ചിലർക്ക് എന്താണ് ചെറിയ ദുഃഖങ്ങളിൽ തന്നെ അവരെ തളർത്തിക്കുന്നത്. അതും വ്യക്തിയുടെ സഹനശക്തി ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ആ സഹനശക്തിക്ക് ഉപകരിക്കുന്ന കാര്യമാണ് ദുഃഖം എന്നെ ബാധിക്കില്ല എന്നൊക്കെയുള്ള തത്വചിന്ത. അതൊരു ദുഃഖത്തെ ഒഴിവാക്കുന്നതിനുള്ള ഒരു പൂർണമായി ഒഴിവാക്കുന്നതിനുള്ള ഉപായമൊന്നുമല്ല. ഈ നമ്മളീ പറയുന്നൊക്കെ തത്വചിന്തയാണ്. ഞാൻ അറിവാണ്, എന്നെ ദുഃഖമില്ല, ദുഃഖം ബാധിക്കില്ല. ചിലപ്പോ ഇത് പറയുന്നത് അവൻ കരഞ്ഞുകൊണ്ടായിരിക്കും പറയുന്നത്, ചിലപ്പോ പുറമേ കരഞ്ഞുകൊണ്ടും പറയും, ചിലപ്പോ ഉള്ളിൽ കരഞ്ഞുകൊണ്ടും പറയും. അങ്ങനെ ദുഃഖത്തെ വേണമെങ്കിൽ തത്വചിന്തയിലൂടെ ദുഃഖത്തെ സഹിക്കുന്നതിനുള്ള ശക്തി നമുക്ക് കൂട്ടിയെടുക്കാം, ശേഷി വർദ്ധിപ്പിക്കാം. എന്നാലും ദുഃഖം എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ തരത്തിൽ വന്നിട്ടാണ്. ഇവിടെ പറയുന്ന എന്താണ്, ദുഃഖത്തിന്റെ തത്വം അത്രയേ ഉള്ളൂ, അത് പരമാർത്ഥത്തിൽ ഇല്ല. പിന്നെ അപ്പൊ ചോദിക്കുമ്പോ ദുഃഖം നിവൃത്തി എന്നൊക്കെ പറയുള്ളു, ആത്യന്തിക ദുഃഖം നിവൃത്തി എന്നൊക്കെ പറയുന്ന എന്താണ്, അതിനൊക്കെ എന്താ അർത്ഥം, എന്താണ് അറിവിൽ ദുഃഖമില്ല എന്നറിയുക, ഇത്രയേ ഉള്ളൂ അതിനർത്ഥം. അറിവിൽ ദുഃഖമില്ല എന്നറിയുക. ആ അറിവ് ഒരാൾക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിൽ, അറിവിൽ ഒരാൾക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ അറിവാണ് എന്നിൽ ദുഃഖമില്ല, നല്ലത് തന്നെയാണ്. അതൊരു മികച്ച മാനസികാവസ്ഥയാണ് എന്നേ പറയാൻ പറ്റും, നല്ലൊരു മാനസികാവസ്ഥ. ചിലരെ കുറിച്ച് പറയില്ല, അയാളൊന്നും കുലുങ്ങാത്തവനാണ്, നല്ല മനസ്സിന് ബലമുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരറിവ് ഒന്ന് അങ്ങനെ അയാൾക്ക് വരണമെങ്കിൽ ഒന്ന് അയാൾക്കത് ബോധ്യപ്പെടണം, സ്വയം അറിവാണ്, അറിവിൽ ദുഃഖമില്ല എന്നുള്ള അയാൾ സ്വയം ബോധ്യപ്പെടണം. കേട്ടാ പോരാ, ചിന്തിച്ചാ പോരാ, അയാൾക്ക് ബോധ്യം വരണ്ടേ. അത് അയാൾക്ക് ബോധ്യം വന്നില്ലെങ്കിൽ അതുകൊണ്ട് പറയാനും ഗുരുവിനെ പോലെയുള്ളവർ പറയുന്നത് എന്താണ്, ഇതൊരു സത്യമാണ്, അറിവിൽ ദുഃഖമില്ല എന്ന് പറയുന്നൊരു സത്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ കേൾക്കുന്നവനത് ബോധ്യമില്ല, ബോധ്യം വന്നു കഴിഞ്ഞാൽ അവനെ ദുഃഖം ബാധിക്കുന്നതിന്റെ തീവ്രത കുറഞ്ഞിരിക്കും അത്രേ. കാരണം ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്, ആന്തരികമായ പ്രകൃതിയുടെ മനസ്സിന്റെയൊക്കെ സ്വഭാവമാണ്. സുഖദുഃഖങ്ങളെല്ലാം അവിടെ ഇങ്ങനെ വരും. അപ്പൊ മനുഷ്യ എന്താണോ അതിനെ നേരിടണം, അതിനെ അതിജീവിക്കണം. അതിൽ നിന്നുള്ള പല ഉപായങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ആത്മീയ ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരാൾ അതിനെ നേരിടുക. ഈ ആഭ്യന്തര പ്രകൃതി, നമ്മുടെ ഉള്ളിലെ പ്രകൃതി, മനസ്സ്, അതൊക്കെ ഉള്ളിടത്ത് ഉള്ള കാലം എന്ത് ചെയ്യും? ഈ സുഖദുഃഖമൊക്കെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും, നിർത്താൻ പറ്റില്ല. ഉണർന്നിരുന്നുകൊണ്ട് നിർത്താൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ രണ്ട് വഴിക്ക് പോകണം. എന്താണ്? ഒന്നുകിൽ ഇവിടെ നിദ്രയിലേക്ക് പോകണം, അല്ലെങ്കിൽ സമാധിയിലേക്ക് പോകണം. അതെയോ? അല്ലെങ്കിൽ ഇത് ഒരനുഭവം രൂപത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും കാണും. ചോദിക്കാനും അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയുന്നത്, മോക്ഷം എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കണം. അറിവ്, അതാണ് മോക്ഷം. എന്തുകൊണ്ട്? അവിടെ സുതുക്കൊന്നും പരമാർത്ഥത്തെ ഇല്ല, അതുകൊണ്ട് അറിവ് തന്നെ മോക്ഷം. അതാണ് മോക്ഷത്തിന്റെ ഏറ്റവും നല്ല നിർവചനം, അറിവ് എന്ന് വെച്ചാൽ മോക്ഷം. അപ്പൊ നീ ആരാണ്? നീ അറിവാണെന്നല്ലേ പറയുന്നത്, നാം അറിവാകുന്നു. അപ്പൊ നാം അറിവാകുന്നു വെച്ചാൽ അറിവ്, അത് തന്നെ മോക്ഷം. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് കാര്യം നടക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ അറിവാണെന്ന് പറഞ്ഞാലും എനിക്ക് ഈ സൂതത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാനും ഈ പറയുന്നവരെ നമ്മളെ അത് ബാധിക്കാതിരിക്കാനും ഒക്കെ പല ഉപായങ്ങളും ചെയ്യും. അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ ഇതൊക്കെ ഒരു നിയന്ത്രണത്തിൽ വരും. നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊക്കെ നിശേഷം പോകുമെന്നാണോ? പോകത്തില്ല. പോണോന്ന് നിങ്ങൾ ശ്രമിച്ചാലോ? ശ്രമിച്ചാൽ പറയുന്നു നിശേഷം പോണമെങ്കിൽ എന്ത് വേണം? മരിക്കണം, മരണമേ. മരണം കൊണ്ടാണ് മുഖ്യമോക്ഷം എന്ന് പറയുന്നത്. മരിച്ചോടുകൂടി അതിനുള്ള കാര്യം ആർക്കും അറിയത്തില്ല. മരണം വരെ നമ്മളിതൊക്കെ ചർച്ച ചെയ്യത്തുള്ളൂ. വിചാരിച്ചാലും ചത്തുകളേരുത്, സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. മരിക്കാൻ വേണ്ടി പറയുന്നതല്ല. അവിടെ എന്തായാലും ഇതെല്ലാം അവസാനിക്കുന്നു. അതൊരു പോംവഴിയായി നിർദ്ദേശിക്കുകയല്ല. അത് എങ്ങനെയാണ് ജനനം, അതുപോലെ സ്വാഭാവികമായി വരുന്നൊരവസാനമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ജീവിതം. ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമുണ്ട്. ഇവിടെ സ്വദൂപങ്ങളെല്ലാം ഇത് പരമാർത്ഥത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അങ്ങ് കഴുകിക്കളയുക, നടക്കുന്ന കാര്യം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, നിയന്ത്രിച്ച് ജീവിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ല, മരിക്കാൻ വേണ്ടി പറയുന്നതന്നെ. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ആ ജീവിതത്തിൽ സ്വദുഃഖങ്ങളെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് ജീവിച്ചു പോവുക. അതിനുള്ള ഉപായങ്ങളാണ് ഈ പറയുന്നത്. മരിക്കാനുള്ള ഉപായങ്ങളല്ല. ഇപ്പൊ ശരീരം വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചേ പറ്റും. ശരീരം നമ്മൾ ഇവിടെ പോകുന്നതാണ്. ഈ ശരീരത്തിന് മാറ്റങ്ങൾ തടയാൻ പറ്റില്ല. ബാല്യം, യൗവനം, വാർദ്ധക്യം എല്ലാം ശരീരത്തിനും വരും. ഇതിലൊന്നും മനുഷ്യന് കയറിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഭാവിയിലൊരു പക്ഷെ എന്തെങ്കിലും നടന്നൊന്നുമില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വളരുമ്പോൾ ചിലപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിച്ചെന്ന് വരും. ഇപ്പോൾ അത് സാധിക്കില്ല. അപ്പൊ ഇതിനോടൊക്കെ ഒത്തുപോവുക. അവിടെ ഈ തത്വം മനസ്സിലാക്കിയിരിക്കുക. അറിവാണ് പരമാർത്ഥം, അതിൽ ഇതൊന്നുമില്ല. സ്വദുഃഖങ്ങൾ മാത്രമല്ല, അനാത്മാക്കളെ ആശ്രയിച്ചുള്ള സ്വദുഃഖങ്ങൾ ഇല്ല, അനാത്മാക്കളുമില്ല. അനാത്മാക്കളെയാണ് ഇവിടെ പറഞ്ഞത്. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണന്മാർ, ഇതല്ല. ഇത് മനസ്സിലാക്കി തരാനാണ് ഈ പറയുന്നതല്ല. ഈ തത്വചിന്തയൊക്കെ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരാൾ എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ചിരിക്കും. എന്തൊക്കെ തത്വം ഒരാൾ മനസ്സിലാക്കി വെച്ചാലും അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ അയാളുടെ ജീവിതത്തിലുള്ള ഡിസിപ്ലിൻ, അത് ആ ജീവിതത്തിലെ അയാളുടെ ഡിസിപ്ലിൻ അതനുസരിച്ചായിരിക്കും അയാളുടെ ജീവിതത്തിലെ സുഖ ദുഃഖാനുഭവങ്ങളെല്ലാം. ഈ സുഖദുഃഖങ്ങളെയൊക്കെ ഒഴിവാക്കത്തക്ക ഒരു ഡിസിപ്ലിൻ അയാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അയാൾക്ക് സുഖദുഃഖങ്ങളെയൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കി ജീവിക്കും. അതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന കാര്യം. ജീവിതത്തിൽ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അയാളുടെ സുഖദുഃഖങ്ങളെല്ലാം കൂടി വരും. ഡിസിപ്ലിനാണ് പറയുന്നത് ആത്മനിയന്ത്രണം. അങ്ങനെ ഒരു നിയന്ത്രണത്തോടു കൂടി ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് സുഖദുഃഖങ്ങളെല്ലാം നിയന്ത്രിച്ച് ജീവിക്കാം. അപ്പൊ ഈ സുഖദുഃഖങ്ങൾ നിയന്ത്രിച്ച് ജീവിച്ചാൽ പിന്നെ അയാളുടെ അനുഭവം എങ്ങനെയായിരിക്കും? എന്തായിരിക്കും അയാളുടെ അനുഭവം? സുഖദുഃഖങ്ങളെല്ലാം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ജീവിച്ച അയാളുടെ അനുഭവം എങ്ങനെയായിരിക്കും? അങ്ങനെയുള്ള ഒരാളുടെ അനുഭവത്തെയാണ് പറയുന്നത് ശാന്തി സമാധാനം എന്നൊക്കെ പറയുന്നത്. സുഖദുഃഖങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കുന്നവന് മാത്രമേ ശാന്തി സമാധാനമൊക്കെ ജീവിതത്തിൽ കാണത്തുള്ളൂ അയാളുടെ ജീവിതത്തിൽ. ഇപ്പൊ ലോകത്ത് ശാന്തി സമാധാനമൊക്കെ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. ലോകത്തുണ്ടായിരിക്കുക എന്ന് വെച്ചാൽ മനുഷ്യരുടെ ഇടയിൽ രണ്ട് സംഭവിക്കും. ഇവിടെ അദ്വൈതം പറയുന്ന എന്തിനെ കുറിച്ചാണ്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ എങ്ങനെ ശാന്തി സമാധാനം ഉണ്ടാകും? അതാണ് അദ്വൈതം പറയുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ശാന്തി സമാധാനം ഉണ്ടാകും. അങ്ങനെ ഓരോ വ്യക്തികളുടെ ഉള്ളിലും ശാന്തി സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാകും. ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട്. അപ്പൊ ഒരു വ്യക്തിയുടെ മാത്രം ഉണ്ടായാൽ പോരാ, ഓരോ വ്യക്തിയിലും ഉണ്ടാവണം. ഓരോ വ്യക്തിയിലും ശാന്തി സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകശാന്തി ലോകസമാധാനം അങ്ങനെ പറ്റും എന്നാണ്. ഇപ്പൊ ലോകം മുഴുവൻ അശാന്തമാണെങ്കിലും ഒരാൾക്കായിട്ട് ശാന്തിയിൽ ഇരിക്കാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടൊക്കെ വളരെ അശാന്തമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിയിരിക്കാൻ പോകും. അപ്പൊ ഈ തത്വചിന്ത എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോ വ്യക്തികളും ചെയ്യുന്ന കാര്യമാണ്. ആത്മീയ വിചാരം എന്നൊക്കെ പറയുന്നത് ഓരോ വ്യക്തികളും ചെയ്യുന്ന കാര്യമാണ്. ആ വിചാരം കൊണ്ട് ഓരോ വ്യക്തിയിലും വരണം ശാന്തി സമാധാനം. അപ്പൊ ലോകത്തിന് ശാന്തി സമാധാനം വരും. ആ ലോകത്തിൽ എല്ലാവർക്കും ശാന്തി സമാധാനമായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ആശയങ്ങൾ വന്നിട്ട് മനുഷ്യൻ കലഹിക്കാതിരിക്കുക, അപ്പൊ മനുഷ്യൻ ശാന്തമായിരിക്കുക, അതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള ചിന്ത സങ്കല്പം. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം വേറെ, പക്ഷെ അതിന്റെ പിന്നിലുള്ള സങ്കല്പം അതാണ്. എന്താണ്? എല്ലാവരും കലഹിക്കാതിരിക്കുക, ശാന്തമായിരിക്കുക. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ അദ്വൈതത്തെ ബോധിപ്പിക്കുന്നത്. ഒരു ദൈവം, അതാണ് അദ്വൈതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു ദൈവത്തെ വിശദീകരിക്കുന്നതാണ് ഇതെല്ലാം. അതിന്റെ ഒരു ഭാഗമാണ്. ഇത് മാത്രം കൊണ്ട് പറ്റില്ല. അദ്വൈത വിചാരം കൊണ്ട് മാത്രം നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അത് പറ്റത്തില്ല. സമാധാനം എന്ന് പറയുന്നത് വലിയൊരു പരിധി വരെ സമൂഹത്തെ ആശ്രയിച്ചായിരിക്കും. അപ്പൊ സമൂഹത്തിന് സമാധാനം വേണം. അത് വേണമെങ്കിൽ എന്തുകൊണ്ട് ഒരു ജാതി ഒരു മതം ഇതൊക്കെ ചിന്തിക്കണം. അവിടെ ഒരു ദൈവം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോ അതൊരു ഭാഗമാണ്. അവിടെയാണ് പറയുന്നത് എന്താണ് സ്വരൂപമാണ് പരമാർത്ഥമല്ല എന്നുള്ള അറിവുകൊണ്ട് ആന്തരികമായ ഒരാള് ശാന്തമായിരിക്കുക, സമാധാനമായിരിക്കുക. അങ്ങനെ ഒരാൾക്ക് ശാന്തമായി സമാധാനമായിരിക്കാൻ കഴിഞ്ഞാൽ അതിനും പറയുന്ന പേരാണെന്ത്? മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് ആദ്യം പറഞ്ഞ എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അറിവ് തന്നെ മോക്ഷം. രണ്ടാമത്തെ പറഞ്ഞ മോക്ഷം എന്താണ്? മരണം തന്നെ മോക്ഷം. മൂന്നാമത്തെ മോക്ഷം എന്താണ്? സമാധാനമായി ജീവിക്കുക, അതാണ് മോക്ഷം. അപ്പൊ സമാധാനമായി ജീവിക്കുകയും പിന്നെ മരിക്കേണ്ട ആവശ്യം മോക്ഷത്തിന് വേണ്ടി മരിക്കേണ്ട കാര്യമില്ല. ഒരാൾ സമാധാനമായി ജീവിച്ചു കഴിഞ്ഞാൽ ശാന്തമായാണ് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പം തന്നെ മോക്ഷം. അതുകൊണ്ട് തന്നെ ജീവൻ മുക്തി എന്ന് പറയും. അതിനാണ് പറയും അവനാള് അയാൾക്ക് മരണത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം. ഇപ്പൊ തന്നെ എനിക്ക് ശാന്തി സമാധാനമൊക്കെ ഉണ്ട്. ഇത് മൂന്നും കൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ചിന്ത. സ്വരൂപങ്ങളൊന്നും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള ചിന്ത. പിന്നെ ഇതൊന്നും പോരാതെയാണ് ചിലര് പറയുന്ന എന്താണോ ഇത് പോരാ, ഞങ്ങൾക്ക് ഇവിടെ ഈ രീതിയിലൊന്നും മോക്ഷം പോരാ, പിന്നെ എന്ത് വേണം? വളരെ പരിശ്രമം ചെയ്ത് സമാധിയിലെത്തിച്ചേരുന്നു, സമാധിയിൽ മോക്ഷം. അങ്ങനെയാണ്. പക്ഷെ എല്ലാവർക്കും പറ്റത്തില്ല. ഈ സമാധിയിൽ പോയി മോക്ഷം നേടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അത് വാങ്ങാം, കഴിയുമെങ്കിൽ. സമാധി പോയിട്ട് മോക്ഷം നേടി നോടി സമാധി സമാധിസ്ഥനായി അയാള് സുഖത്തെ അറിയുന്നില്ല, ദുഃഖത്തെ അറിയുന്നില്ല, ശാന്തി അറിയുന്നില്ല, അശാന്തി അറിയുന്നില്ല. അയാൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടിരിക്കുന്നു, മരിക്കുന്നില്ല. പക്ഷെ അത് സർവ്വസാധാരണമായി നടക്കുന്ന കാരണം നടക്കുന്നതല്ല, ഒരുപാട് പരിശ്രമിക്കും. പരിശ്രമിച്ച വഴിയേ പോകും. അപ്പോ ഇന്നിപ്പോ ആരാ സമാധിക്ക് വേണ്ടി പരിശ്രമിക്കും? ഇന്നങ്ങനെ സമാധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരൊന്നും ഇല്ല. വെറുതെ ആൾക്കാർ സമാധി സമാധി എന്നൊക്കെ പറയും. കാരണം അതിനെ അതെങ്ങനെയാണ് പരിശ്രമിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നുണ്ട്. മനുഷ്യൻ തളർന്നു, പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യും? അതിനുവേണ്ടി ഒന്നും പരിശ്രമിക്കത്തില്ല. കഠിന പരിശ്രമമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും തത്വചിന്തയിലേക്കും ഭക്തിയിലേക്കും പിന്നെ മറ്റു ചില യോഗമാർഗങ്ങളിലേക്കും ഒക്കെ തിരിയുന്നത്. ശരിയായ സമാധി അല്ലാത്ത പല യോഗമാർഗങ്ങൾ അത് പ്രയാസമുള്ളതായിരുന്നു. പിന്നെ ഇതെല്ലാം തിരിയണമെങ്കിൽ അനുകൂലമായ മനസ്സ് വേണം. ഇപ്പൊ ഒരാൾ ഭക്തിയിലേക്ക് തിരിഞ്ഞു, ഭക്തിയിൽ ഒരാൾ ശാന്തി സമാധാനം കണ്ടെത്തിയാണെങ്കിൽ അയാളുടെ മനസ്സ് തന്നെ അനുകൂലമായിരുന്നു. തത്വചിന്തയിലൂടെ തിരിഞ്ഞ് അങ്ങനെ എന്താണ് മനസ്സിനൊരു ശക്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനും മനസ്സനുകൂലമായിരുന്നു. മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനുകൂലമായിരുന്നാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. മനസ്സനുകൂലമാണ് ഒന്നും നടക്കും. മനസ്സിന് അനുകൂലം, മനസ്സേതിന് അനുകൂലം, ആ വഴി ഓരോരുത്തർ പ്രവർത്തിക്കും. ചിലതൊന്നും അല്ല, ചിലതെന്താണ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന അവർക്കൊരു ശാന്തി സമാധാനം ഉണ്ട്. പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലങ്ങൾ വിപരീതമായ വീണ്ടും അശാന്തി വരും. എന്നാലും പ്രവൃത്തി ചിലർ മുഴുകുമ്പോൾ അവർ ശാന്തമായി. അത് ചിലർക്ക് അതുകൊണ്ട് പ്രവൃത്തിയാണ് അവരുടെ മുക്തി. പഴയ എത്ര സമയം എത്ര കാലം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കണ്ടു മനസ്സിലാക്കേണ്ട ആ പ്രവൃത്തിയുടെ ഫലം പ്രതികൂലമായി വന്ന അവരുടെ ഉടനെ അവരുടെ മുക്തിയെല്ലാം പോയി, അവരസ്വസ്ഥരാകും. അത് വരാൻ പാടില്ല. എന്നാലും ചിലർ പ്രവൃത്തി ആശ്രയിക്കുന്നു, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പല വഴികൾ പറയുന്നതിൽ ഒന്നാണ് ഇവിടെ പറയുന്ന ഈ അദ്വൈത ചിന്ത. മുക്തിക്ക് വേണ്ടി പറയുന്ന അദ്വൈത ചിന്ത ഇത് മാത്രമേ ഉള്ളൂ എന്നില്ല.